അടുത്ത ഏഴാമത്തെ വിഭജ്യ അവയവം സർവം ഏകൈകം തത്ര ദൃശ്യത്തെ ചെന്മാത്രം അഖിലം നന്ദി തിരി മായാവിദൂരകം. ഏകൈകം അവയവം സർവം വിഭജ്യ ഏകൈകം അവയവം ഓരോന്നതായ അവയവവും മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ അതിന്റെ സംസ്കൃതമാണിത്. ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ അതുകൂടെ സംസ്കൃതത്തിൽ പറഞ്ഞാണ് ഏകൈകം അവയവം സർവം വിഭജ്യ. അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പിന്നെ പറയുന്നത് എന്താണ്? ഓരോന്നതായ അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ. അതാണ് ബാക്കി പറയുന്നത്. വേറാകും ഈ അവയവങ്ങളും ഏവം അങ്ങോട്ട് നിജബോധമാത്രം. അവിടെ നിജബോധം എന്നുള്ളതിന് ഇവിടെ പറഞ്ഞ ചിന്മാത്രം. ഇപ്പൊ വിഭജ്യ വിഭജിച്ചിട്ട് അഖിലം സർവവും ഉലകമില്ല എന്നവിടെ പറഞ്ഞു. അതിവിടെ പറഞ്ഞിരിക്കുന്നു മായാവിദൂരകം ചിന്മാത്രം. മായാതീതമായ ചിത്ത് മാത്രമാകുന്നു. ചിത്ത് മാത്രമേ വിഭജിച്ചിട്ട് മായാതീതമായ അഖിലം സർവവും മായാതീതമായ ചിന്മാത്രം ചിത്ത് മാത്രമേ ഉള്ളൂ. അവിടെ ചിന്മാത്രം ഭവതി ചിത്ത് മാത്രമാകുന്നു. അന്യത്ന ഉലകമില്ല ആണ് പറഞ്ഞിരിക്കുന്നത്. അന്യത്ന മറ്റൊന്നുമില്ല, പ്രപഞ്ചമില്ല. ഇതി തത്ര ദൃശ്യതേ എന്ന് അവിടെ, തത്ര എന്ന് വെച്ചാൽ അവിടെ ദൃശ്യതേ അറിയപ്പെടുന്നു. ആ പദ്യത്തിന്റെ അർത്ഥം തന്നെയാണ് ഓരോന്നതായി അവയവം പിരിച്ചു വേറാക്കിയ ഉലകമില്ല വിചിത്രമില്ല. വേറാകും ഈ അവയവങ്ങളും അങ്ങോട്ട് ആരായകളില്ല അഖിലവും ചെന്നു. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഇത് എപ്പോഴും ഓർക്കണം, പഴയ പാരമ്പര്യമായ അദ്വൈത പ്രക്രിയ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പാരമ്പര്യ അദ്വൈതം തന്നെയാണ്. അതിൽ ഇവിടെ കൂടുതലായിട്ട് ഒരു കാര്യം പറയുന്നു. അധ്യാരോപം അവബാധം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പാരമ്പര്യമായ അദ്വൈതമാണ്. അത് ആ പാരമ്പര്യമായ അദ്വൈതം പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇതെന്തോ പുതിയ കാര്യം പറയുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ പുതിയ കാര്യമൊന്നും ഇതിനകത്തില്ല. പഠിച്ച അത് പഠിക്കാതെ ഇത് പഠിക്കുന്നവർക്ക്, ഇതിന്റെ വ്യാഖ്യാനമൊക്കെ വായിക്കുന്നവർക്കൊന്നും എന്തോ ഇവിടെ ഒരു പുതിയ സംഭവം പറഞ്ഞിരിക്കുന്നു. വാസിഷ്ഠത്തിലും മറ്റൊക്കെ നിരന്തരം ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഒരു ഇത് പല സന്ദർഭങ്ങളും പറയുന്നുണ്ട്. ഒരു അവയവി അവയവങ്ങൾ ഉള്ളത് അവയവം. അവയവം എന്ന് വെച്ച ഭാഗം, ഒരു മേശ, കസേര, ഇതൊക്കെ അവയവികളാണ്. ഇത് പല ഭാഗങ്ങളുണ്ട്. കസേര എടുത്തു കഴിഞ്ഞാൽ നാല് കാറുണ്ട്, അതിന്റെ അവയവമാണ്. ഇരിക്കുന്ന സീറ്റുണ്ട്, അതിന്റെ അവയവമാണ്. കൈവയ്ക്കുന്ന ഭാഗമുണ്ട്, അവയവമാണ്. ചാരിയിരിക്കുന്ന ഭാഗമുണ്ട്, അവയവമാണ്. ഇങ്ങനെയുള്ള ഓരോ അവയവങ്ങൾ കൂടി ചേർന്നാൽ കസേര പറയും അവയവം, അവയവി എന്ന് പറയും. ഈ അവയവങ്ങളെയൊക്കെ പിരിച്ചു മാറ്റിയാൽ, കാലും കൈയും ഒക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവയവി എന്ന് പറയുന്ന അവിടെ ഇല്ല. അതാണ് പറയുന്നത്. ഇത് പഴയ പ്രാചീനമായ ഭൗതിക വിജ്ഞാനത്തിൽ നിന്നുള്ള ഒരു യുക്തിയാണ്. പ്രാചീന ഭൗതിക വിജ്ഞാനം പ്രത്യേകം പറയുന്നു, കാരണം അവിടെയാണ് ഈ അവയവ അവയവി ചിന്ത ഇതിലൂടെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത്. അപ്പോ അവയവി എന്ന് പറയുന്നത് പിന്നെ അവിടെ ഇല്ല. കസേര ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇതെല്ലാം പണിത് വെച്ച് വേറെ വേറെ വെച്ചാൽ അവിടെ അവയവി കസേര ഇല്ല, അവയവങ്ങളെ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അവയവിയും നമ്മൾ കാണും, അറിയുന്നു. അപ്പൊ അവയവങ്ങളെ പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയവി ഇല്ല. പിന്നെ എന്താണ് നമുക്ക് ആകെയുള്ളത്? അവയവിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ മാത്രം. മുമ്പ് അവിടെ ഒരു അവയവി ഉണ്ടായിരുന്നു. അവയവി പ്രത്യക്ഷമായിട്ടില്ല. അവയവി എന്ന് പറയുന്ന വസ്തുവില്ല, കേവലം ബോധം മാത്രം ശേഷിക്കുന്നു. അവയവിയെ കുറിച്ചുള്ള സ്മൃതി മാത്രം ശേഷിക്കുന്നു. അപ്പൊ അത് ശരിയാണ്. ഏതൊരു അവയവിയും മേശയോ കസേരയോ പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുവരെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരുന്ന ആ അവയവിയുടെ സ്ഥാനത്ത് നമുക്ക് അവയവിയെ കുറിച്ചുള്ള ഒരു ബോധമേ ഉള്ളൂ. അപ്പൊ അവയവി പോയി കഴിഞ്ഞാൽ പിന്നെ ബോധം. അത് ഏതുവരെ അവയവം അവയവി എന്നുള്ള രൂപത്തിൽ ചിന്തിക്കാമോ അതുവരെ ഇങ്ങനെ തന്നെ. ഇനി മേശയുടെ ഒരു കാലെടുക്കുക, ആ കാല് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല ഭാഗങ്ങളുണ്ട്. ഒരു തടി കഷ്ണം എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അംശങ്ങളുണ്ട്. അപ്പൊ അതൊരു അവയവിയാണ്. അതിനെ മുറുക്കി പലതായിട്ട് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് എന്താണ്? ആ അവയവിയെ കുറിച്ചുള്ള ഒരു ഓർമ്മ മാത്രം, അവയവിയില്ല, ബോധം. പിന്നെ അതിന്റെ ഒരു കഷ്ണത്തെ എടുക്കുക, അതിനെ മുറിക്കുക. അപ്പോ അവയവി അവയവം എന്ന് ചിന്തിക്കുന്നിടത്താണ് അവയവി നഷ്ടപ്പെട്ടാൽ അവയവിയെ കുറിച്ചുള്ള ബോധശേഷിക്കുന്നു പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് പലതരത്തിൽ ചിന്തിക്കാം. പഴയകാലത്ത് ആൾക്കാർ ചിന്തിച്ചിരുന്ന എങ്ങനെയാണ്? അവയവ അവയവി ഈ തരത്തിലാണ്. അങ്ങനെ ചിന്തിച്ചാൽ അവയവി നഷ്ടപ്പെടുന്നിടത്തെല്ലാം ശേഷിക്കുന്ന എന്താണോ? ബോധം. പിന്നെ അന്ന് പ്രപഞ്ചത്തെക്കുറിച്ച് ധരിച്ചിരുന്ന എന്താണ്? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അവയവ അവയവി രൂപത്തിലുള്ള ഭൗതികമായി അവർക്ക് അത്ര അറിവുണ്ടായിരുന്നു. തർക്കീയന്മാർ പറയുന്നത് അണു ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അവയവ അവയവി. അദ്വൈതി പറയുന്നത് അങ്ങനെയല്ല, എല്ലാം അവയവ അവയവി രൂപത്തിലാണ്. കാരണം തർക്കീയന്മാരെ സംബന്ധിച്ച് അണുവിന് അവയവങ്ങളില്ല, അത് നിരവയവമാണ്. അവയവാവയവം കുറിച്ച് അവർ പറയുന്ന ഈ സ്ഥൂലമായ വസ്തുക്കളെ സംബന്ധിച്ച് മാത്രം. ജണകം മുതലുള്ള എല്ലായിടത്തെല്ലാം അവയവ അവയവി പറയും, ദ്രവ്യങ്ങളെ. അങ്ങനെ തന്നെ അവയവ അവയവില്ലാത്ത ദ്രവ്യങ്ങളാണ് ആകാശം, കാലം, ദിക്ക്, ആത്മ, മനസ്സ്. ഇതൊക്കെ അവർ ദ്രവ്യങ്ങളെന്ന് പറയും. ഇതൊന്നും അവയവ അവിടെയെങ്ങും അവയവ അവയവി വിഭാഗം. ഇവിടെ താർക്കികന്മാര് പറയുന്നത് ഇവിടെ ചേരില്ല. എന്നുവെച്ചാൽ താർക്കികന്മാരുടെ പദാർത്ഥ വിജ്ഞാനം കൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഉപയോഗിക്കുന്ന എന്താണ്? താർക്കിക യുക്തി അല്ല, താർക്കികന്മാരുടെ യുക്തി ഉപയോഗിക്കുന്നു. പക്ഷെ അത് താർക്കിക പദാർത്ഥ വിജ്ഞാനത്തിൽ നിന്നല്ല, ന്യായ വൈശേഷികന്മാരുടെ പദാർത്ഥ വിജ്ഞാനത്തിൽ നിന്നുണ്ട്. ഇങ്ങനെയല്ല പറയുന്നത്. ഇത് അദ്വൈതികളുടെ തന്നെ സങ്കല്പമാണ്. പഴയകാലത്ത് അദ്വൈതികളുടെ പ്രപഞ്ചജ്ഞാനം പ്രപഞ്ച വിജ്ഞാനത്തിൽ പ്രപഞ്ചത്തെ അവയവം അവയവി ഇങ്ങനെ എടുക്കാം. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അത് ശരിയാണ്, അവയവി നശിച്ചാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധമേ ഉണ്ടായിരുന്നു എന്നുള്ള ബോധം. അങ്ങനെ ഓരോന്നിനെയും ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? ഉണ്ട് എന്നുള്ള ബോധമേ ഉള്ളൂ. പിന്നെ എല്ലാം ഛേദിക്കാമെന്നാണ് അദ്വൈതി പറയുന്നത്. കാരണം സർവവും സാവയവുമാണ്, അവയവത്തോടുകൂടിയതാണ്. ഇവിടെ ബ്രഹ്മം ഒഴികെ ബാക്കി എല്ലാത്തിനും അദ്വൈതികളുടെ ഇതനുസരിച്ച് എന്താണ് അവയവം ഉണ്ട്. കാരണം സാവയവമായാലേ അത് നശിക്കത്തുള്ളൂ. ബ്രഹ്മമൊഴികെ എല്ലാം നശിക്കണം, സർവവും. ബ്രഹ്മമൊഴികെയുള്ള സർവവും നശിക്കണമെങ്കിൽ അതിന് എന്ത് വേണം? അവയവം വേണം. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അതിനോട് താർക്കികന്മാരൊന്നും യോജിക്കത്തില്ല. അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അവയവം അവയവി ഇങ്ങനെ പിരിക്കാം എന്നാണ് പണ്ട് പറയുന്നത്. അപ്പൊ അത് ശരിയാണ്. ആ അദ്വൈതികളുടെ പ്രപഞ്ച വിജ്ഞാനമനുസരിച്ച് ഈ പറയുന്നത് ആണോ എന്റെ ശരി? താർക്കികന്മാരുടെയും മറ്റും പ്രപഞ്ച വിജ്ഞാനമനുസരിച്ച് ശരിയാവും. പക്ഷെ താർക്കിക യുക്തിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ പ്രപഞ്ചം മുഴുവൻ അവയവി അവയവം എന്നിങ്ങനെ വിഭജിക്കാവുന്നത്, ഏതിനെടുത്താലും അതിന് അവയവങ്ങൾ കാണും. അതിന് പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയവി ഇല്ല. അങ്ങനെ സർവവും പിരിക്കാവുന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത്? പിരിച്ചാൽ ഒരു അവയവിയെ പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന ബോധം, അതിനെക്കുറിച്ചുള്ള ബോധമല്ലേ ഉള്ളൂ, പിന്നെ വസ്തുവില്ലല്ലോ. പിന്നെ ഇവിടെ പറയും മായാതീതം എന്ന്. കാരണം അത് മായാതീതം എന്ന് പറയാൻ എന്താണ്? മായയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. അദ്വൈതിയുടെ സിദ്ധാന്തമനുസരിച്ച് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് മായയിൽ നിന്ന്. മായയും അവയവമുള്ളതാണ്. അതുകൊണ്ട് മായയും ഇതുപോലെ തന്നെ പിരിച്ചു കഴിഞ്ഞാൽ അതും നശിച്ചു. ഇവിടെ പിരിക്കുക എന്ന് പറയുന്നത് എല്ലാം നമുക്ക് കൈകൊണ്ട് പിരിക്കാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് നമുക്ക് പിരിക്കും. ഒരു അവയവിയെ സങ്കല്പിച്ചിട്ട് ഏറ്റവും സൂക്ഷ്മമായ അതിനെ നമ്മൾ മനസ്സുകൊണ്ട് അവയവങ്ങളായി പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവയവിയില്ല, അവയവിയെ കുറിച്ചുള്ള ബോധമേ ഉള്ളൂ, സങ്കല്പമേ ഉള്ളൂ. അവസാന സങ്കല്പത്തിൽ ബോധത്തിൽ ഒന്നേ എന്നാണ് അദ്വൈതികളുടെ പഴയ സാമ്പ്രദായികമായ വ്യാഖ്യാനം. അതുകൊണ്ട് ഇപ്പോഴും മനസ്സിലാക്കണം, ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ അദ്വൈതികളുടെ പാരമ്പര്യ യുക്തികളാണ്. ഇത് പരമ്പരാഗതമായി പറഞ്ഞു വന്നിരിക്കുന്ന യുക്തികളാണ്. ആധുനിക ഭൗതികമായിട്ട് യോജിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൂടെ ചിന്തിക്കുന്നു. എന്തുകൊണ്ടാണ് ആധുനിക ബോധ്യം പറയുന്നത്? ഈ അവയവി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഊർജമാണ്. ദ്രവ്യം എന്ന് പറഞ്ഞാൽ ഊർജമാണ്. ഊർജം എന്ന് പറയുമ്പോൾ ഊർജത്തെ സംബന്ധിച്ച് ഒരുപാട് ഹൈപ്പോത്തിസിസുകളുണ്ട്. ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ല. കാരണം അത് അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഭൗതിക ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത പല ഹൈപ്പോത്തിസിസുകളുണ്ട്. ഒന്ന്, ഊർജത്തെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. അതൊരു ഫസ്റ്റ് ലാവ് തെർമോഡൈനാമിക്സ്. അതിന് ഊർജത്തെ സൃഷ്ടിക്കാനും കഴിയത്തില്ല, നശിപ്പിക്കാനും കഴിയത്തില്ല. അപ്പോൾ ഊർജം എന്താണ്? കൺസർവേഷൻ ഓഫ് എനർജി എന്നും പറയും. അതും ഇത് തന്നെ ഫസ്റ്റ് ലാവ് തെർമോഡൈനാമിക്സ് ഊർജത്തിനെ രൂപാന്തരപ്പെടുത്താനേ പറ്റും. ഒരു കാറിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഫ്യൂവൽ പെട്രോൾ, അത് കെമിക്കൽ എനർജിയാണ്. അത് മെക്കാനിക്കൽ എനർജിയായി മാറുമ്പോഴാണ് വണ്ടി ഉരുളുന്നത്. ഒരു എനർജിയുടെ രൂപാന്തരമേ സാധിക്കും. എല്ലാ എനർജികളും അങ്ങനെയാണ്. സോളാർ ഇവിടെ വച്ചിരിക്കുന്നത് അതിനെന്താണ്? റേഡിയൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവെർഷൻ നടക്കുകയാണ്. അപ്പൊ അതിനെ നശിപ്പിക്കാൻ പറ്റില്ല, വേറെ രൂപത്തിലാവും. അതിന് സർവത്ര ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയി മാറും, ഹീറ്റ് എനർജി ആയി മാറും. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് എനർജി നശിപ്പിക്കാനും ഉണ്ടാക്കാനും കഴിയില്ല. അപ്പൊ ഉലകം ഇല്ല എന്ന് ആ അർത്ഥത്തിൽ, ഭൗതികമായ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. ഇനി ചില തിയറികളുണ്ട്, തിയറിയിൽ ഹൈപ്പോതിസ് ഇതാണ്. ടോട്ടൽ എനർജി സീറോ എന്ന് പറയുന്നില്ല, അതിനൊന്നും വലിയ അംഗീകാരമുള്ളതല്ല. സീറോ എന്ന് പറയുന്ന ഒരു ഹൈപ്പോതിസ്, ടോട്ടൽ എനർജി സീറോ ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് പ്രപഞ്ചം, ഈ ഊർജം ഉണ്ടായിരിക്കുന്നത് നത്തിങ്നെസ്സിൽ നിന്നാണ് എന്ന് പറഞ്ഞാലും അദ്വൈതമായിട്ട് യോജിക്കത്തില്ല. കാരണം അദ്വൈതത്തിൽ നത്തിങ്നെസ് അല്ല, പിന്നെ സത്താണ്. സത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അങ്ങനെ പല പല തിയറികളും ഊർജത്തെ സംബന്ധിച്ചുണ്ട്. എന്തായാലും എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് മാറ്റർ തന്നെയാണ് എനർജി, എനർജി തന്നെയാണ് മാറ്റർ. അപ്പൊ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത്, ഐൻസ്റ്റീനും മറ്റും അംഗീകരിച്ചിരിക്കുന്നത് എന്താണ്? എനർജിയെ സൃഷ്ടിക്കാനും കഴിയില്ല, നശിപ്പിക്കാനും കഴിയില്ല. അതാണ് പിന്നെ എനർജി ഇല്ല എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന അവയവിയെ സംബന്ധിച്ചാണ്. പണ്ട് ഈ ദ്രവ്യമാണ് ഊർജം എന്നുള്ള കാഴ്ചപ്പാടെന്ന് പണ്ടറിയില്ലേ, അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലേ. പണ്ട് എന്താണ് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പ്രപഞ്ചം വളരെ അത്ഭുതമാണ്, അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടാക്കിയത് മായയാണ്. മായ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നറിയാൻ വയ്യാത്തതുകൊണ്ട് അതൊരു അത്ഭുതകരമായ സൃഷ്ടിയാണെന്നുള്ളതിന് വേണ്ടിയിട്ട് മായയെ സ്വീകരിച്ചാണ്. അല്ലാതെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് മായ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായിന്നറിയില്ല. അതുകൊണ്ട് എന്ത് വിചാരിച്ച്? ഇന്ദ്രജാലം പോലെയാണ്. ഇന്ദ്രജാലക്കാരൻ്റെ ഒരു ശക്തിയുണ്ട്, ഇന്ദ്രജാല ശക്തി. അതുപോലെ മായ കൊണ്ടുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ മായ എന്ന് വെച്ചാൽ അറിയില്ല, മായ എന്താണെന്നും അറിയില്ല. ഒരു ഭാവനയാണ്. പഴയകാലത്ത് അങ്ങനെയാണ് സൃഷ്ടിക്ക് കാരണം മായ എന്ന് പറയുന്നത്. മായാദർശനത്തിൽ അതൊക്കെ തന്നെ പറയുന്നു, മായയെ നിർവചിക്കാനും കഴിയുന്നു. ഇന്ന് അങ്ങനെ പറയുന്നില്ല. എന്താണ് ആ കാരണം? അറിയില്ല എന്നുള്ളതാണ് ഭൗതികശാസ്ത്രത്തിന്റെ നിലപാട്. അറിയില്ല, തുടക്കം അറിയില്ല. പല പല തിയറികൾ കൊണ്ടുവന്നാലും ഉറപ്പുള്ള കാര്യമില്ല. മനുഷ്യൻ പഠിച്ചുകൊണ്ടേയിരിക്കും, പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതൊന്നും ഇന്നത്തെ ഭൗതികവുമായിട്ട് ഇതൊന്നും ബന്ധപ്പെടുത്തിയിട്ട് ചിന്തിക്കരുത്. പിന്നെ ചില സ്യൂഡോ സയൻസ് പറയുന്ന ആൾക്കാരുണ്ട്, വ്യാജ സയൻസ്. അവരിതിനൊക്കെ ഇന്നത്തെ സയൻസുമായി ബന്ധപ്പെടുത്തി പറയും. അതെന്തെന്ന് വെച്ചാൽ ഇത് ശരിയാണെന്ന് അവർക്ക് സമർത്ഥിക്കണം. അപ്പൊ ശരിയായ സയൻസിൽ കൊണ്ടുവന്ന ഇത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വ്യാജ സയൻസിലൂടെ ഇതിനെ ശരിയാണെന്ന് സമർത്ഥിക്കും. അതിന്റെ ഒരു ഉസ്താദാണ് അവര്, സദ്ഗുരു ശ്രീ ശ്രീ രവിചന്ദ്രൻ. ഇങ്ങനെയൊക്കെയുള്ള ഇവരിതൊക്കെ ഇരുന്നു കൊണ്ട് പറയുന്നത് വലിയ സയന്റിസ്റ്റുകളുടെ മുമ്പിലാണ്. അതുകൊണ്ട് അതാണ് അതിന്റെ രസം. പക്ഷെ ഈ സയന്റിസ്റ്റുകൾ എന്ത് വിചാരിക്കും? ഒരു വിചാരിക്കും ഞങ്ങൾക്കറിയാത്ത എന്തോ സയൻസ് ഇയാൾക്കറിയാമെന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്നതിനൊക്കെ അംഗീകരിച്ചോളൂ. കാരണം ഇവരെന്ത് ചെയ്യുന്നു, ഇവര് പരിവേഷം സൃഷ്ടിക്കുന്നതിൽ വിജയിച്ചവരാണ്. ഇവര് ഒരു അത്ഭുത പരിവേഷം. അപ്പോ ആൾക്കാരെ അമ്പരിപ്പിക്കുന്ന ഒരു അത്ഭുത പരിവേഷം സൃഷ്ടിച്ചിട്ട് ഈ ബുദ്ധിമാന്മാരെയും ഇവരെന്ത് ചെയ്യും, ബുദ്ധികളാക്കി. ഇവര് പറയുന്നതാണ് സയൻസ് എന്ന് സയൻസ് പഠിച്ചവരെ കൊണ്ടും ധരിപ്പിക്കുക. അതൊക്കെ ഒരു വലിയ കഴിവാണ് കേട്ടോ. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. ഇത്തരം കഴിവിന് നമ്മൾ അസൂയ കൊണ്ട് ഞാൻ പറയുന്നതല്ല, എനിക്ക് അസൂയൊന്നും. അത്തരം കഴിവുകളെ സംബന്ധിച്ചോളൂ വലിയ സയന്റിസ്റ്റുകളെയും ബുദ്ധിമാന്മാരെയും ഒക്കെ മുമ്പ് ഇരുത്തി വൃഡിയാക്കിയിട്ട് അതിലും വലിയ സയൻസ് പറയുന്നു എന്ന് ധരിച്ച് ആൾക്കാർ ഇങ്ങനെ വരണ്ടിരിക്കുക. വലിയ സയന്റിസ്റ്റുകളാണ്, നോബൽ സമ്മാനം കിട്ടിയവരൊക്കെയാണ്. അവരങ്ങനെ ധരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അവർക്കറിയാം അവർ പഠിച്ചിരിക്കുന്ന സയൻസ് അപൂർണമാണ്. അതവർക്ക് നല്ല ബോധ്യമുണ്ട്, സയൻസ് അപൂർണമാണ്, ഇനിയും ഒരുപാട് അറിയാനുണ്ട്. അവരെന്താ ധരിക്കുന്നത്? നമ്മുടെ സയൻസ് അപൂർണമാണ്, പക്ഷെ ഇവരിൽ നമ്മളിൽ ഇല്ലാത്ത എന്തോ ഒരു സയൻസ് ഉണ്ട് എന്നവര് എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അതായത് വിശ്വാസം മനുഷ്യനെ വൃഡിയാക്കുന്നു. ലോകത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ വൃഡിയാക്കുന്ന എന്താണ്? വിശ്വാസങ്ങളാണ്. നമുക്കറിയാത്ത എന്തോ ഒരു സയൻസ് ഇവരിലുണ്ട് എന്ന് അവരന്ധമായി വിശ്വസിച്ചു. അവിശ്വാസ മനസ്സൊന്ന് വേറെയാണ്, അറിവിന്റെ മനസ്സ് വേറെന്നാണ്. ചില വ്യക്തികളുടെ അറിവിന്റെ മനസ്സ് വളരെ കൂടുതലായിരിക്കും, വിശ്വാസ മനസ്സും അതുപോലെ വേണം. അപ്പോ എത്ര അറിവിന്റെ മനസ്സുണ്ടെങ്കിലും വിശ്വാസ മനസ്സ് ഒരു ഭാഗത്ത് അങ്ങനെയായിരിക്കും. അപ്പൊ അവർ ഇതൊക്കെ വിശ്വസിക്കും. എന്തോ അറിവ് സയൻസ് എന്തായാലും അപൂർണമാണല്ലോ. അപ്പൊ ഇവർക്ക് എന്തോ കൂടുതൽ സയൻസ് കയ്യിൽ. ഇവര് അതിസമർത്ഥന്മാരാണ്. അതിസമർത്ഥന്മാരെന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള ബിസിനസ്സുകാർ, രാഷ്ട്രീയക്കാർ, കള്ളന്മാര്, കൊള്ളക്കാര്, നോട്ടടിക്കാർ, കള്ളക്കടത്തുകാർ, ഇവരെല്ലാം ഭയങ്കര ബുദ്ധിമാന്മാരാണ്. ഈ എല്ലാ ബുദ്ധിമാന്മാരെക്കാളും ബുദ്ധിമാന്മാരാണ് ഈ സ്വാമിമാർ. എന്തുകൊണ്ട്? വെറുതെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവരെല്ലാം ഈ സ്വാമിമാരുടെ വിശ്വാസ അടിമകളാണ്. അപ്പൊ ബുദ്ധിയില്ലാത്തവരല്ല ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. അല്ല, നിങ്ങള് ബുദ്ധി ഉണ്ടെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും എത്തത്തുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് എത്തത്തില്ല. അവരുടെ ബുദ്ധി വേണം. മനസ്സിലായി? അവർക്കുള്ള ബുദ്ധിയും കഴിവും വേണം. എല്ലാ മിടുക്കന്മാരെയും കമഴ്ത്തുന്നതിനുള്ള ഒരു ബുദ്ധി, ഇത്രയേ ഉള്ളൂ. ഇതിന് ബുദ്ധിയുടെ കളിയല്ല, ഇതിനകത്ത് വേറെ ഒരു കാര്യമില്ല. ഞാൻ ഇതുവരെ പഠിച്ചിടത്തോളം മനസ്സിലാക്കിയിടത്തോളം അപ്പൊ അവരാരും മോശക്കാരല്ല, അവർക്ക് അതിനുള്ള സാമർത്ഥ്യമുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അവര് പറയുന്നതാണ് സയൻസ് എന്ന് സയൻസ് പഠിച്ചവരും വിശ്വസിക്കും, എല്ലാവരും അല്ല, അങ്ങനെ വിശ്വസിക്കാത്തവരുമുണ്ട്. അതുകൊണ്ട് ആധുനിക സയൻസും ആയിട്ട് തട്ടിച്ചല്ല ഇത് മനസ്സിലാക്കേണ്ടത്. ഇതിന് മനസ്സിലാക്കേണ്ടത് പാരമ്പര്യ യുക്തികളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പാരമ്പര്യ യുക്തികളിലൂടെ ആണത് വിശദീകരിക്കുന്നത്, അങ്ങനെ തന്നെ മനസ്സിലാക്കും. യുക്തിയല്ല സയൻസ് എന്ന് പറയും, കാരണം ഇതൊക്കെ അങ്ങനെ ചില വ്യാഖ്യാനങ്ങൾ ഞാൻ കണ്ടുകൊണ്ടാണ് ഇത് പറയുന്നത്, വെറുതെ പറയുന്നത്. പിന്നെ ചിലര് ഈ അന്ധമായ ഒരു വിശ്വാസം കൊണ്ട് വ്യാഖ്യാനിച്ച് ഇതൊക്കെ സയൻസ് ആണെന്ന് പറയും, ഈ പറയുന്നതിലുള്ള ഒരു വിശ്വാസം കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, പാരമ്പര്യ യുക്തികളിലൂടെ പറയുകയാണ്. അവയവി അവയവം എന്ന് പറയുന്ന ആ പഴയ യുക്തി, അന്നത്തെ ഭൗതിക വിജ്ഞാനം, ഇതിന്റെ പിന്നിലൊരു ഭൗതിക വിജ്ഞാനമുണ്ട്, അത് പഴയതാണെന്നേ ഉള്ളൂ. അല്ല, ഭൗതിക വിജ്ഞാനം ഇല്ലാതല്ല അദ്വൈതം പറയുന്നു. അദ്വൈതം പറയുന്നിടത്തും എല്ലാവരും യുക്തിയും ഭൗതിക വിജ്ഞാനവും എല്ലാം പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആ കാലത്തില എന്ന് പറയുന്നു, ഈ കാലത്തിലല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരും. ശ്രീ ശ്രീ രവിശങ്കർ എന്നും പറഞ്ഞൊരാളുണ്ടല്ലോ, ഈ പുള്ളി പുള്ളിയെ തന്നെ വിളിക്കുന്ന ഗുരുദേവൻ എന്നാണ്. മറ്റുള്ളവർക്ക് പുള്ളിയെ ഗുരുദേവൻ എന്ന് വിളിച്ചോട്ടെ, പുള്ളി സ്വയം വിളിക്കുന്ന ഗുരുദേവൻ എന്നാണ്. ഇദ്ദേഹം പറയണ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ത്രാലയം എന്ന് പറഞ്ഞ എന്താണ്, പഞ്ചപാണ്ഡവന്മാര് വനവാസത്തിൽ പോയപ്പോൾ അവരുടെ ആയുധങ്ങളെല്ലാം ഒളിപ്പിച്ചു വെച്ച സ്ഥലമാണ് ഓസ്ട്രേലിയ. കേട്ടിട്ടുണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത്? ആ, ഇത് ഇങ്ങനൊരു കുറെ സയന്റിസ്റ്റുകളാണ് ഉണ്ടായിരുന്നുകൊണ്ട് തലവരുന്നത്. ഗുരുദേവ പറഞ്ഞത് ശരിയെന്ന്. പക്ഷെ ആശാൻ അറിയത്തില്ല, ഈ ആസ്ട്രേലിയ എന്ന് പറയുന്നത് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ഒരു പേര് വന്നിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ, അന്ന് പഞ്ചപാണ്ഡവന്റെ കഥയേ ഇല്ല. ആസ്ട്രേലിയ വേറെ പേരായിരുന്നു, കണ്ടെത്തിയിട്ടും ആ പേര് വന്നിട്ടും അധികം കാലമായില്ല. അന്ന് മഹാഭാരതമൊന്നും ഇല്ല, ഒരു സായിപ്പാണ് അത് പോയി കണ്ടുപിടിക്കുകയും അതിന് ആസ്ട്രേലിയ എന്ന് പേരിടുകയും ചെയ്യുന്നു. അപ്പൊ പിന്നെ ഇതങ്ങനെ മഹാഭാരതത്തിലെ അസ്ത്രാലയമായി, അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഇതുപോലെയുള്ള പമ്പര പിടിത്തങ്ങൾ പറയും ആൾക്കാർ തലമുടി. ഒരിക്കൽ ഈ രവിശങ്കർ നമ്മുടെ സാക്കീർ ഹുസൈനുമായിട്ടൊരു വാദപ്രയോഗം തർക്കത്തിന് പോയി, വാദപ്രയോഗം അയാളെടുത്തിട്ട് കാടിച്ച് കൊടഞ്ഞ് നാശമാക്കി, അവസാനം വേറത്ത് കുളിച്ച് ഇവിടെ ഒന്നാമത് അയാളതൊരു എന്താണ് ഈ ആക്രമണ ഉത്സുകത ഉള്ളവരാണ്, ആക്രമിക്കുന്ന സ്വഭാവമുള്ളവരാണ്. ഒരു ദൈവം വിചാരിക്കുന്നത് നമാസ് എന്ന് പറഞ്ഞാൽ നമസ് എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു, ഇത് ഏത് ഭാഷയാണെന്ന് പറയുന്നു, നമാസ് ഏത് ഭാഷയിലും നമസ് ഏത് ഭാഷയിലാണ്. നിങ്ങൾക്ക് സംസ്കൃതം അറിയത്തില്ല, പക്ഷെ അയാൾക്ക് അറബ് അറിയത്തില്ല, അത് വേറെ കാര്യം. സക്കീർ ഹുസൈൻ അറബ് അറിയത്തില്ല. നായിക്ക് നായിക്ക്. പക്ഷെ ആൾക്കാരെ പരാജയപ്പെടുത്താനുള്ളതെല്ലാം അയാൾ കാണാതെ പിടിച്ചു വെച്ചിട്ടുണ്ട്, കാണാപ്പാട വിധത്തിനാണ്. അത് വെച്ചിട്ട് ആരെങ്കിലും സംസാരിക്കുമെന്ന് അവരെ അടുത്ത് അടിക്കും. ഇങ്ങേർക്ക് ഇത് അറിയത്തില്ല. ഇവരൊക്കെ നിരന്തരം ഭക്തന്മാരെ മുമ്പിലും സംസാരിക്കുന്നവരാണ്, മറ്റവരങ്ങനെയല്ല. എതിരാളികളെ മുമ്പിൽ സംസാരിക്കുന്നവരാണ്, അവർക്ക് ആൾക്കാരെ അടിച്ചിരുത്താനറിയാം. ഒരു അവസാനം വേർത്തി അവസാനം പറഞ്ഞു, ഞാനൊരു മതസമന്വയത്തിന് വേണ്ടി പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് ഒരു തവണ രക്ഷപ്പെട്ടു. സാക്കീർ നായിക്കത് ഇപ്പം ഇന്ത്യ കയറാൻ വയ്യാ നടക്കുന്നതാണ്, തീവ്രവാദിയാണ്. അതുകൊണ്ട് അബദ്ധം പറയാൻ പാടില്ല. പാരമ്പര്യമായ അദ്വൈതത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കും. കേട്ടിട്ടുള്ള ഒരു കഥയാണ്, ആരോചെന്ന് ഗുരുവിനോട് പറഞ്ഞു അദ്വൈതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നെഴുതി തരണം അദ്വൈതം എന്ന് പറഞ്ഞപ്പോ ഗുരു എഴുതി കൊടുത്തെന്നാണ്. ഇവിടെ ഒരു കഥ വായിച്ച അങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അദ്വൈതം മനസ്സിലാക്കാൻ വേണ്ടി ഗുരു എഴുതി കൊടുത്തതാണ്. അപ്പൊ ഇത് അദ്വൈതമാണ്, പ്രാചീനമായ പാരമ്പര്യമായ അദ്വൈതം. അതിന് ഉപയോഗിക്കുന്ന എല്ലാ യുക്തികളാണ്. യുക്തികളാണ് ഇവിടെ പറയുന്നത്. പറയുന്നത് എന്താണ്? ഏകൈകം അവയവം സർവം വിഭജ്യ. അഖിലം മായാ, എല്ലാം മായക്കപ്പുറമാണ്. മായ ചിന്മാത്രം, സർവവും മായക്കപ്പുറമായിട്ടുള്ള ചിന്മാത്രമാണ്. കാരണം ബാക്കിയെല്ലാം മായക്കിപ്പുറമാണ്. ഈ പറയുന്നു ലോകങ്ങളെല്ലാം മായക്കിപ്പുറമാണ്, ചിത്ത് മായക്കപ്പുറമാണ്. മായയിൽ നിന്ന് വിദൂരമായിരിക്കുന്നത് എന്നാണ് മായാവിദൂരകം അതിന്റെ അർത്ഥം. മായയിൽ നിന്ന് വിദൂരമായിരിക്കുന്നു, മായാരഹിതം, മായാതീതം. ചിന്മാത്രം അന്യന്താ എന്ന് വെച്ചാൽ പ്രപഞ്ചം. ഇവിടെയും വന്ന അപവാദം അന്യന്താ എന്ന് പറയുമ്പോൾ അപവാദം വന്നു, പ്രപഞ്ചമില്ല. ഇത് തീർച്ചയായും അപ്പൊ ചിത്ത് മാത്രമേ ഉള്ളൂ, അതാണ് ചിത് മാത്രം എന്നുള്ളത് പ്രപഞ്ചം. അതിനും അപവാദം, ഓരോ പദ്യത്തിലും അപവദിക്കുകയാണ്. പ്രപഞ്ചത്തെ അപവാദം എന്ന് വെച്ചാൽ നിഷേധിക്കുകയാണ്. പ്രപഞ്ചമില്ല, പ്രപഞ്ചമില്ല, പ്രപഞ്ചമില്ല, ഇത് ആവർത്തിച്ച് പറയുകയാണ്. ഇത് പിന്നെ വേറൊരു തരത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാനൊന്നും പറ്റും. പിന്നെ ഇത് നമ്മൾ അവിടെ ഒരുപാട് വിശദീകരിച്ചാണ്, ഇവിടെ അദ്വൈത ദീപിക. അത് തന്നെയാണത്. അപ്പൊ അത് സയൻസുമായിട്ട് ബന്ധപ്പെടുത്തിയൊന്നും മനസ്സിലാക്കണ്ട, പഴയ വ്യക്തിയുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക. സയൻസുമായിട്ട് പൊരുത്തപ്പെടുത്തില്ല ഇന്നത്തെ ആധുനിക ഭൗതികമായിട്ട്. അവിടെ പിരിച്ചു കഴിഞ്ഞാൽ എനർജി ചെന്ന് നിൽക്കും, എനർജിക്ക് അപ്പുറം മനുഷ്യന് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല വേറൊന്നും ഉണ്ട്, പിന്നെ സീറോ എനർജി എന്നൊക്കെ പറയുന്നവരും വരുന്ന ഇവിടെ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ ഒക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പിന്നെ അത്തരം ആശയങ്ങളൊന്നും നിലനിൽക്കത്തില്ല. മനുഷ്യന്റെ ബുദ്ധി എനർജിയെ തള്ളി പോകാൻ ആധുനിക ഭൗതികത്തിൽ ഒരു വഴിയും. എനർജിയെ തള്ളിപ്പോയാലും ഡാർക്ക് എനർജി എന്നെല്ലാം പറയുന്നിടത്ത് വരും പിന്നെ മനുഷ്യന് ഉത്തരവില്ല. പിന്നെ ക്വാണ്ടം ഫിസിക്സിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എനർജിയെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അവിടെ നിന്ന് പിന്നെ എനർജിക്ക് അപ്പുറം പോകാൻ പറ്റില്ല. പക്ഷെ അവയവിക്ക് അപ്പുറം പോവാം പഴയ യുക്തിയിൽ. കാരണം നമ്മൾ അവയവി എന്ന് കണ്ടുകഴിഞ്ഞാൽ പിരിക്കുക, അപ്പൊ പിന്നെ അവയവിയില്ല, അവയവം വരും. അതിനെ അവയവിയായിട്ട് പിരിക്കാം. ആ യുക്തിക്ക് ആ യുക്തി നിലനിൽക്കും. അതുകൊണ്ടാണ് അദ്വൈത യുക്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ആണ് ബ്രഹ്മമീമാംസാഖ്യ തർക്ക വിധി കർത്തവ്യത ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടു? എവിടെ കേട്ടു? ആ അത് തന്നെ പറയുന്നു ബ്രഹ്മമീമാംസാഖ്യ തർക്ക വിധി കർത്തവ്യത. ഇന്ന് മീറ്റിംഗ് എന്തോ ഒക്കെ ഇല്ലേ? കഴിഞ്ഞ ക്ലാസ് ഇല്ലല്ലേ? ഉണ്ടാ എപ്പോഴാ? 10 മണിക്ക്. എവിടെ വെച്ചാ? അവിടെ. അപ്പൊ അടുത്ത ക്ലാസ്സിന് കുഴപ്പമില്ല. ശരി.